37 ദശകം. നിത്യാനന്ദതനോ ഹരേ, ദിതിജരും വാനോരുമായി പോരിൽ നീ കൊന്നാലും ഗതിയേറ്റു കർമ്മജഫലം താങ്ങേണ്ടി വന്നോർക്കളാം. ജന്മം കൊണ്ടൊരു ഭാരമായൊരു അസുരന്മാരാൽപരം പീഡയേറ്റെത്തീമേതിനി പത്മജങ്കൽ അവിടെ കണ്ടാൽ സുരശ്രേണിയെ. ഹാഹാ, ദുഷ്ടർ വളർന്നുലച്ചു ജലധിക്കുള്ളിൽ പെടുന്നെന്നെ നീ പാലിച്ചിടുക കഷ്ടമെന്നില്ല സുരന്മാരോടു ചോദിക്കയേ. ഇമ്മട്ടേറെ വിലാപമാർന്ന അവശയാംബൂദേവിയെ കണ്ട ജൻ ദേവാസ്യങ്ങളെ ഉറ്റുനോക്കി ഭഗവത്പാദം സ്മരിച്ചാൻ ഹരേ. ചൊന്നാനബ്ജസുതൻ ധരിത്രിവചനം സത്യം, സുരശ്രേഷ്ഠരെ രക്ഷിക്കാൻ അഖിലർക്കുമുണ്ടൊരുവനാ ലക്ഷ്മീമണാളൻ പുമാൻ. നാമെല്ലാം ശിവനോടുകൂടിയുടനെ പാലാഴിയിൽ പോയി പതങ്കുംപിട്ടിയിടുക വാഴ്ത്തുകെന്ന് അഖിലരം പ്രാപിച്ചു തിൻ മന്ദിരം. പാലാഴിക്കരയിങ്കലെ കുളിരളങ്കാറ്റേറ്റണഞ്ഞാർ സരോജോത്ഭൂതന്തവപാദസീം നീ ഹൃദയം ബന്ധിച്ചിരുന്നാൻ തദാ. ഉള്ളിൽ കേട്ടിതു നിന്റെ വാക്കു സുഖമന്നേവർക്കുമേകും വിധം ചൊല്ലി പൽപ്പജനം പരാത്മവചനം കേട്ടാലുമെല്ലാവരും ദേവന്മാർക്കും ഇളയ്ക്കും ഉഗ്രനൃവരന്മാരാലും സങ്കടം ഞാൻ ഓരോന്നു വധിപ്പതിന്നു യദുവം ചേ പൂർണനായി വന്നിടും. സ്വാംശം കൊണ്ടു പിറക്കയാതവരതായി വാനോർ വധൂയുക്തരായി മന്യങ്കൽ തുണയായ എനിക്ക് തവ വാക്കോതീ സരോജോത്ഭവൻ. കർണാനന്ദകരം ഭവാന്റെ വചനം കേൾക്കേ മനഃശാന്തരായിപ്പോയാൽ നിൻ കരുണാമൃതത്തിൽ അതിയായി സംതൃപ്തി പൂണ്ടേവരും. നിന്നാൽ പുണ്യതുലാളിതം മധുരയാം പേരാണ്ടൊരപ്പട്ടണം തന്നിൽ ഭാഗ്യമിയെന്ന ദേവകീയം വേട്ടാൻ ധ്രുവൻ സൂരജൻ. പോകേ, വേളി കഴിഞ്ഞു തൻ സഹജനാം കംസൻ നയിച്ചു രഥം മാനിച്ചങ്ങനെ കേട്ടുപോലൊരു കിരം വാനത്തിൽ നിന്നീ വിധം എട്ടാമന്തവ കാലനാം മരുമകൻ. ഹേ ദുഷ്ട, കഷ്ടം ദ്രുതം വെട്ടാനൊങ്ങൊരു വാളെടുത്തു ചകിതൻ തൻവങ്കിയെ തൽക്ഷണം. ദുഷ്ടൻ വാർമുടിയിൽ പിടിച്ച് വിഫലം ശൗരീരിതം സാന്ത്വനം വിട്ടില്ല അർഭകദാനവാക്കിൽ മുദിതൻ. പോയാൻ ഗൃഹത്തിൽ തഥാ കൊന്നില്ല ഭവദാദ്യ സോദരനെ അങ്ങർപ്പിക്കലും സ്നേഹവാൻ ദുഷ്ടന്മാരിലുമുണ്ടു ദേവ കരുണാഭാവം. ചിലപ്പോളകോ നിന്നുള്ളാൽ മുനിനാരദൻ നൃപതിയോടേവം പറഞ്ഞാൻ വിഭോ വാനോർ വൈരികൾ നിങ്ങൾ യാദവ സുരന്മാരെന്നും ഓരാത്തതോ. തന്ത്രജ്ഞൻ ഹരി നിൻ വധത്തിനു ജനിക്കും ദേവരർത്ഥിക്കയാലേ കേട്ടു വധിച്ചു ജ്യേഷ്ഠരെ യദുക്കൾക്കും മഹാദ്രോഹമായി. ഏഴാം ഗർഭമണച്ചു രോഹിണിയിൽ നിന്നുള്ളാലുടൻ മായയാൽ നാഗാധീശന മാധവ ഹരി ഭവാനും ചെന്നു ചിദ്രൂപനായി കുഞ്ഞായി ദേവഗീതൻ വയറ്റിൽ വളരെ വാഴ്ത്തി സുരന്മാർ വിഭോ. ശ്രീകൃഷ്ണ കളകൻ്റെ രോഗമഖിലം നൽകൂ മഹൽഭക്തിയും.